ഈകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. പുല്ലിംഗ ശബ്ദം, ഈകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഈകാരാന്ത സ്ത്രീലിംഗ ശബ്ദത്തെക്കുറിച്ച് തന്നെ, അതായത് ഇവിടെ അതിൽ വരുന്ന ആ പ്രത്യേകത നമ്മൾ ധരിക്കാൻ വേണ്ടിയിട്ട്. അതിൽ നദീസഞ്ജ വരുന്നത് ബഹുശ്രേയസി മുതലാണ്. ഇവിടെ നദീസഞ്ജയുണ്ട്, ശ്രേയസി നിത്യശ്രീലിംഗമായതുകൊണ്ട് പ്രഥമലിംഗ ഗ്രഹണം ച എന്നുള്ള നിയമം അനുസരിച്ച് അവിടെ നദീസഞ്ജ വരുന്നു. അമ്പാർത്തം തീർഹർസ് അന്നദ്യ ആടസ് അങ്ങിരാം നദ്യ എന്നീ ഭേദെല്ലാം വരുന്നു. അവിടെ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഈ സ്ത്രീലിംഗ ശബ്ദങ്ങൾ നദീസഞ്ജ കൂടാതെ ധാതുത്വം വരുന്നുണ്ട്, അവിടെയാണ് പ്രശ്നം. ഉദാഹരണം പ്രതീശബ്ദം, പ്രതീശബ്ദത്തില് പ്രധ്യായതി എന്ന് പറഞ്ഞാൽ അവിടെ നദീസഞ്ജയില്ല. പക്ഷെ അത് തന്നെ പ്രകൃഷ്ടാധീർ യസ്യ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ നദീസഞ്ജ വരും. ഇപ്പോൾ ഒരേ ശബ്ദം തന്നെ രണ്ട് തരത്തിൽ വിഗ്രഹിക്കുമ്പോൾ ഒരിടത്ത് നദീസഞ്ജ വരുന്നു, വേറത്ത് നദീസഞ്ജ വരുന്നില്ല. അത് പ്രതീശബ്ദത്തിൽ അങ്ങനെയുണ്ട്, രണ്ട് തരത്തിൽ വിഗ്രഹിക്കും. അത് വരാൻ കാരണം ധീ എന്ന് പറയുന്നത് നിത്യസ്ത്രീലിംഗമുണ്ട്, അപ്പോൾ അവിടെയും പ്രഥമലിംഗ ഗ്രഹണം ച പ്രകാരം നദീസഞ്ജ വരാം എന്നാണ്. അപ്പോൾ ഇവിടെ ലഘുസിദ്ധാന്തമായതിൽ ഇവിടെ പ്രതീശബ്ദം അതിന് നദീസഞ്ജ വരുന്ന പക്ഷവും വരാത്ത പക്ഷവും രണ്ട്. പ്രധ്യായതി എന്ന് പറഞ്ഞാൽ അവിടെ നദീസഞ്ജ ഇല്ല. പ്രകൃഷ്ടാധി യസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദീസഞ്ജ ഉണ്ട്. ഇവിടെ മറ്റൊരു പ്രത്യേകത ഇവിടെ ഇവിടെ വന്നത്, ഇവിടെ ധാതുത്വമുണ്ട്. ധാതുത്വമുള്ളതുകൊണ്ട് അജിഷന് ധാതു പൂർവം യൂരി അങ്ങു ഏരണിക ചോസം ഉർവസ്യ ഇതിൽ രണ്ടില് ഏതെങ്കിലും ഒന്ന് വരും. അങ്ക അനേകാശാണെങ്കിൽ അവിടെ എണ്ണ് വരും. ധാതുവിന്റെ അവയവത്തിൽ സംയോഗം ഇല്ലെങ്കിൽ എണ്ണ് വരും. അതിനുള്ള ഉദാഹരണങ്ങളും പറഞ്ഞു. ഏകാശാണെങ്കിൽ അവിടെ ഇയങ്ങ് വരും, അല്ലെങ്കിൽ ഊങ്ങ് വരും. അപ്പൊ ബഹുശ്രേയസിയിൽ നിന്ന് ഇവിടെ വരുന്ന വ്യത്യാസം എന്താണ്? ധാതുത്വം. ആ ധാതുത്വം ഉള്ളതുകൊണ്ടാണ് ഈ രണ്ട് സൂത്രവും വന്നത്. ഏതൊക്കെ? അജിസിന് ധാതുഗ്രായും. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ പ്രധ്യായതി പ്രധി, അവിടെ നദീത്വമില്ല, പ്രശ്നമൊന്നുമില്ല അവിടെ. കാരണം അവിടെ നദീസഞ്ജ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ധാതുത്വമുണ്ട്. പ്രധ്യായതി പ്രധി എന്ന് പറയുമ്പോൾ അത് പുല്ലിംഗ ശബ്ദമാണ്. അവിടെ നദീസഞ്ജ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രധ്യായതീരി പ്രധി, അവിടെ നദീസഞ്ജയുടെ ആവശ്യം വരുന്നുണ്ടോ? പുല്ലിംഗ ശബ്ദമാണ്. അപ്പം അവിടെ ക്ലിയറാണ്. സംശയം വരുന്നത് പ്രകൃഷ്ടാധി യസ്യ ധീ നിത്യശ്രീലിംഗമായുണ്ട്. ഇവിടെ നിങ്ങൾ ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലയിടത്ത് നദീസഞ്ജ വരുന്ന രൂപത്തില രീതിയിലാണ് രൂപങ്ങൾ. ഈ രണ്ടാമത്തെ പ്രതിശബ്ദം ചിലയിടത്ത് നിഷേധിച്ചു, രണ്ടു തരത്തിലും വരും. സിദ്ധാന്തകോമതിക്ക് തത്വബോധിനി എന്ന് പറഞ്ഞൊരു വ്യാഖ്യാനമാണ്. അതിൻ്റെ അകത്ത് രണ്ടും കൊടുത്തിട്ടുണ്ട്. പ്രധി എന്ന് പറയുന്നിടത്ത് നദീസഞ്ജ വരുന്ന വർഷവും നദീസഞ്ജ വരാത്ത വർഷവും. അപ്പം അതുകൊണ്ട് എവിടെയെങ്കിലും അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ രണ്ടും വരാം എന്ന് നോക്കി അതിൻ്റെ വിശദാംശങ്ങളിൽ വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോയാൽ ശരിയാവില്ല. ലഘുസിദ്ധാന്തമതികൾ പഠിക്കുമ്പോൾ പോയി കഴിഞ്ഞാൽ പലർക്കും ഇവിടെ ഒന്ന് എഴുന്നേറ്റ് പോകണമെന്ന് തോന്നും. അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇത്രയും മനസ്സിലാക്കുക, പ്രകൃഷ്ടാധി യസ്യ എന്ന് വിഗ്രഹിക്കുന്നിടത്ത് എവിടെയെങ്കിലും നദീസഞ്ജ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിരുന്നോട്ടെ, നദീസഞ്ജ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നദീസഞ്ജ ഉണ്ടെങ്കിൽ ആ നദ്യാഹ അടച്ചവൻ, നദീസഞ്ജ ഇല്ലെങ്കിൽ അത് വരത്തില്ല. ഇത്രയുള്ള വ്യത്യാസം. ചതുർത്ഥി ഏകവചനത്തിൽ പ്രധ്യൈ എന്ന് വരും, അല്ലെങ്കിൽ എങ്ങനെ വരും? പ്രധ്യേ വ്യത്യാസം വരും. എന്തുവന്നാലും നമുക്ക് വല്ല നഷ്ടം വരുന്നുണ്ട്, പഠിക്കുന്ന നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഇതിനുവേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വാദിക്കുന്നവരുടെ എനർജി പോകുന്നു. അതുകൊണ്ട് രണ്ടിലേതോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലം സമാധാനപ്പെടുക. ഇതേ പ്രശ്നം തന്നെ വരും അടുത്തു വരുന്ന പ്രതിശബ്ദം കഴിഞ്ഞ വരുന്നത് സുശ്രീ അവിടെ. കാരണം ഈ സു ശ്രയതി ഇത് സുശ്രീ പ്രശ്നമൊന്നുമില്ല, അത് പുല്ലിംഗ ശബ്ദമാണ്. പക്ഷെ സു ശോഭന ശ്രീ യസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ നിത്യശ്രീലിംഗ ശബ്ദമാണ്. അപ്പൊ പ്രഥമലിംഗ ഗ്രഹണം ചാപ്രകാരം നദീസഞ്ജ വരും. അപ്പൊ ഈ വിവാദം വരും അവിടെ, നദീസഞ്ജ വരുമോ അതേ നിഷേധിക്കുമോ? നദീസഞ്ജയെ നിഷേധിക്കുന്ന ഒരു സൂത്രമുണ്ട്, ലഘുസിദ്ധാന്തപതി വാസ്തവത്തിൽ അതുകൂടെ കൊടുത്തിട്ടുമില്ല. സ്ഥാനു വസ്ത്രീ ആ സൂത്രമേ ഇവിടെ കൊടുത്തിട്ടില്ല, അത് സ്ത്രീ പ്രതി പ്രകടനത്തിലാണ് കൊടുത്തിരിക്കുന്നത്, അജന്ത സ്ത്രീലിംഗ പ്രകടനത്തിലാണ് കൊടുത്തിരിക്കുന്നത്, നദീസഞ്ജയെ നിഷേധിക്കുന്നു. പക്ഷേ വ്യാഖ്യാതാക്കൾ ആ സൂത്രം ഇവിടെ കൊണ്ടുവന്നിട്ട് നദീസഞ്ജയെ നിഷേധിക്കുന്നുണ്ട്, നദീസഞ്ജ പാടില്ല. വേറെ ചിലർ അങ്ങനെയല്ല, നദീസഞ്ജ ഉണ്ടെന്ന് പറയുന്നു. ഏതായാലും നമുക്ക് വിരോധമില്ലെന്ന് തൽക്കാലം തീരുമാനിക്കുക. എന്തായാലും അറിവുള്ളവരല്ലേ പറയുന്നത്, അറിവുള്ളവർ തമ്മിലുള്ള പ്രശ്നം അവർ തീർക്കട്ടെ, നമ്മളെന്തിനാ അത് ഇടപെടാൻ പോകുന്നു? ഏതായാലും കുഴപ്പമില്ല. സുശ്രീയിൽ പിന്നെ വരുന്നത് ശുദ്ധധി ശുദ്ധാധീരയസ്യ. ഇവിടെ ഈ പ്രശ്നം വരും, കാരണം ധീ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, നിത്യ ശ്രീലിംഗമാണ്. പ്രഥമലിംഗ ഗ്രഹണം ച പ്രകാരം നദീസഞ്ജ വരുമോ വരില്ലേ? പക്ഷേ അതിനായി സ്ഥാനു വസ്ത്രീ നിഷേധിക്കും, പിന്നെ എങ്ങനെ വരുമെന്ന് വേറെ ആളെ ചോദിക്കും. എന്നാ സൂത്രത്തിൽ ഇവിടെ കാണിച്ചിട്ടുമില്ല നിഷേധത്തെ. അപ്പൊ വരില്ല എന്നും വരുമെന്നും ഒക്കെ പക്ഷം, ആ പക്ഷങ്ങളെല്ലാം പക്ഷക്കാർക്ക് വിടുക എന്നേ പറയാനുള്ളു. ആശ്യം അത് തന്നെ ശുദ്ധം ധ്യായതീതി ശുദ്ധധീ അങ്ങനെ പറയാം. ഇപ്പൊ പുല്ലിംഗ ശബ്ദമായി, ഈ ബൗറി സമാസത്തിലാണ് അല്ലെങ്കിൽ പ്രാതി സമാസത്തിലും പ്രശ്നമില്ല. ഇവിടെ മൂന്ന് സമാസങ്ങൾ വരും, തത്പുരുഷനിൽ രണ്ട് സമാസം, പിന്നെ ഒരു ബൗറിഹി. പ്രധി എന്ന് പറയുന്നിടത്ത് ഒരു ഉപപദ സമാസം വരാം, പ്രാതി സമാസം വരാം, പിന്നെ അതൊക്കെ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പം മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പിന്നെ ഒരു ഗൗരിയും വരാം. അത് സമാസം പഠിക്കാതെ നമ്മളടുത്ത് നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിട്ടെന്താ കാര്യം? എന്തായാലും ഇവിടെ നദീസഞ്ജ വരുമോ വരത്തില്ലേ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അതങ്ങനെ വിട്ടയ്ക്കുക. ഇപ്പൊ ശുദ്ധം ധ്യായതി ശുദ്ധതി പുല്ലിംഗ ശബ്ദമാണ്. പിന്നെ ശുദ്ധാധീരയസ്യ എന്ന് പറയുന്നത് അവിടെ പറഞ്ഞ അവിടെ ഗതികാരക ഇതര പൂർവസേ നൈഷ്യതേ എണ്ണു വേണമെങ്കിൽ പൂർവ്വത്തിൽ ഗതിയോ കാരകമോ വേണം. ശുദ്ധാധീരയസ്യ എന്ന് വിഗ്രഹിക്കുമ്പോൾ ശുദ്ധ എന്ന് പറയുന്നൊരു കേവല വിശേഷണമാണ്, ഗതിയുമല്ല കാരകവുമല്ല. കാരകം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല, അതിനെ പഠിക്കേണ്ടതാണ്. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക, ശുദ്ധ എന്ന് പറയുന്ന ഒരു വിശേഷണ ശബ്ദമാണ്, ഗതിയല്ല കാരകമല്ല. എണ്ണു വരത്തില്ല, എണ്ണു വന്നില്ലെങ്കിൽ ഇതിന് ധാതുത്വം ഉള്ളതുകൊണ്ട് ഏത് സൂത്രം ഇവിടുത്തേക്കും അജിസ്വനു ധാതുപുരം അതിന്റെ രൂപമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അടുത്തു വരുന്ന ശബ്ദം സുധീ ശബ്ദം. അതും ശുദ്ധിയായ രീതി സുധി അല്ലെങ്കിൽ സുധി യസ്യ അങ്ങനെ അല്ലെങ്കിൽ ശോഭനാധി ഇങ്ങനെ മൂന്ന് തരത്തിൽ സമാസം നടത്തും. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട, മനസ്സിലായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പം സുധി ശബ്ദം കൊടുക്കുക. ശുദ്ധിയായ രീതി സുധി എന്നെടുത്ത ശല്യമൊന്നുമില്ല. എന്താണ് അത്? പുല്ലിംഗ ശബ്ദം. പുല്ലിംഗ ശബ്ദമാണെങ്കിൽ പിന്നെ അവിടെ നദീസഞ്ജ വരുമോ വരത്തില്ല ഇതും നോക്കേണ്ട കാര്യമില്ല. ശുദ്ധിയായ രീതി സുധി പുല്ലിംഗ ശബ്ദമാണ്. പിന്നെ അവിടെ വരുന്നത് ധാതുത്വമുണ്ട്. സമ്പ്രസാരണം ചെയ്യാന്നുള്ള വാർത്തക പ്രകാരം അവിടെ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടാണ് സുധി എന്ന് വരുന്നത്. അത് ധാതുത്വം ഉള്ളതുകൊണ്ട് രണ്ട് സൂത്രം വരാം. ഏതൊക്കെയാണ്? അജിഷ്ണുധാതുബ്രഹ്മം യോർ യങ് വങ്ങു ഏരനൈകാച്ച. പിന്നെ അവിടെ നോക്കണം അജിഷ്ണുധാതു ബ്രഹ്മം എന്നുള്ളതിന്റെ ബാധിക്കുന്ന സൂത്രമാണ് ഏരനൈകാച്ചോ അസമീപ പൂർവസ്യ. അപ്പോൾ ഇവിടെ ഏതിൻ്റെ നിമിത്തങ്ങളാണ് നോക്കണം. അപ്പോൾ ഏതാ ഇവിടെ വരേണ്ടത്? അനേകാച്ചാണങ്കം. ധാത്വ അവയവത്തിൽ സംയോഗമില്ല. ഇപ്പൊ എണ്ണു വരണം. അങ്ങനെ അല്ല, അത് പറയുന്നത് എന്താണ്? ഗതി അല്ലെങ്കിൽ കാരകം പൂർവത്തിലിരുന്നു കഴിഞ്ഞാൽ എണ്ണു വരത്തും. പറയുന്നു ശുദ്ധം ധ്യായതി, ശുദ്ധമായ ഒന്നിനെ ധ്യാനിക്കുന്നു. അപ്പൊ പൂർവത്തിയിരിക്കുന്ന കർമ്മമാണ്, അതിന് പ്രശ്നമില്ല. ശുദ്ധം എന്ന് പറയുമ്പോൾ എന്തായി? ശുദ്ധം ബ്രഹ്മം, ശുദ്ധം ബ്രഹ്മ ധ്യായതി എന്നവർ. അപ്പോ കർമ്മമായി, ധ്യാനത്തിന്റെ കർമ്മമായി എന്തെന്ന്? ശുദ്ധം ബ്രഹ്മ. അവിടെയൊന്നും പ്രശ്നമില്ല, എണ്ണു വരാം. അപ്പോഴാണ് പറയുന്നു നിഷേധിക്കുന്ന ഭൂസുധിയോഹോ ഏതയോ രാജിസുഭി എണ്ണ. ഭൂശബ്ദവും സുധീ ശബ്ദവും. ഭൂശബ്ദം എന്ന് പറയുന്നത് ഊകാരാന്തത്തിലാണ്. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ഈകാരാന്തമാണ് പഠിക്കുന്നത്, അത് ഈകാരാന്ത പുല്ലിംഗം. അപ്പോ സുധീ ശബ്ദത്തിന് അച്ചിസുപി എണ്ണ, അച്ചായ സുപ്പ് പരമിരിക്കുമ്പോൾ എണ്ണ വരത്തില്ല. ഇപ്പൊ സുധീ ശബ്ദം എന്ന് പറയുന്നത് കിബന്ധമാണ്, ധാതുവാണ്. സുധ്യായതി എന്ന് പറയുമ്പോൾ അത് പുല്ലിംഗമാണ്. അതിൽ പിന്നെ നദിയെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ ചിന്തിക്കേണ്ടത് ഇയങ്ങ് വരും എണ്ണ വരും എന്നാണ്. അനേകാച്ചായതുകൊണ്ട് എന്തുവരും? അനേകാച്ചായതുകൊണ്ട് ഇവിടെ എണ്ണ് വരേണ്ടതാണ്. പക്ഷേ നിഷേധിക്കുന്നു. അനേകാച്ചായതുകൊണ്ട് എണ്ണ് വരേണ്ടതാണ്, പക്ഷേ വരാൻ പാടില്ല. നിഷേധിച്ചു കഴിഞ്ഞാൽ അപവാദേന മുക്തേ പുനരുത്സർഗസ്യ സ്ഥിതി. അപവാദത്തിൽ നിന്ന് മുക്തമായാൽ പിന്നെ ഉത്സർഗം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അപവാദേന മുക്തേ പുനർ ഉത്സർഗസ്യ സ്ഥിതി. അപവാദത്തിൽ നിന്ന് മുക്തമായാൽ പിന്നെ ഏതോ ഒരു ഉത്സർഗം തന്നെ വരും. അപ്പൊ വീണ്ടും ഏതോ ഒരു ഇവിടെ അജിസിൻധാതബ്രുവാം യുവർ ഉവങ്ങു. ആദ്യം അതിനെ ബാധിച്ചിട്ടാണ് എന്ത് വന്നത്? അപ്പൊ എങ്ങനെ വരുന്നു? സുധി വിസർഗം ലോപിക്കുമോ? സുധി സു വിസർഗം ലോപിക്കൂ? ലോപിക്കത്തില്ലേ. എന്തുകൊണ്ട്? ഞന്തമല്ല ഇത്. സുധി ഞന്തമല്ല അത്. അത് നമ്മൾ കൃതന്ധത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാവും. കൃതന്ധ ശബ്ദമാണ് സുധി. അടുത്ത് ആദ്യം സുധി അകന്നിരിക്കുമ്പോ സൂത്രം വരും, യുഗയോണച്ചി വരും, അതിനെ എന്ത് ബാധിക്കും, അതിനെ എന്ത് നിഷേധിക്കും, വീണ്ടും ആര് വരും, അവിടെ ഏത് ന്യായമാണ് പറയുന്നത്? കഴിഞ്ഞ ദിവസം പറഞ്ഞത് ദേവദത്തം ഹന്തും വിദ്യതസ്യ ഹനനെ ദേവദത്തസ്യ പുനരുന്മേഷ, വീണ്ടും വരുന്നു. അപ്പം പക്ഷെ വീണ്ടും എന്തോരും ധാതുത്വം ഉള്ളതുകൊണ്ട് അജുജിഷ്ണു ധാതുദ്രുയാം യൂറും, അതിനെ ബാധിച്ചുകൊണ്ട് എന്ത് വരുന്നു, വീണ്ടും അതിനെ നിഷേധിക്കുന്നു ഏത്, വീണ്ടും ഉത്സർഗം വരുന്നു ഏതാണോ, അജുജിഷ്ണു ധാതുദ്രുയാം യൂരയും. അപ്പോ സുധിയോ സുധിയ എല്ലായിടത്തും വരുന്നു. സംബോധനയിൽ എങ്ങനെയാണ്, ഹേ സുധീഹി, നദീസഞ്ജ ഇല്ല, ഹേ സുധീഹി സുധിയോ സുധിയ, അവിടെ ഇയങ്ങ് വരുന്നു. സുധിയം സുധിയോ സുധിയ സുധിയ സുധീഭ്യാം സുധീഭി സുധിയെ ഇയങ്ങ് വരുന്നു. നദീസഞ്ജ ഇല്ല, സുധിയെ സുധീഭ്യാം സുധീഭി സുധിയൈ സുധീഭ്യാം സുധീഭ്യ, പിന്നെ സുധിയാം സുധീ സുധിയോഹു സുധീഷു ഇവിടെ എഴുതിയിട്ടുണ്ടത്. എല്ലായിടത്തും ഇയങ്ങ് വരുന്നു. സുധിയെ നാം ഷഷ്ടി ബോധനത്തിൽ വരത്തില്ല, എന്തുകൊണ്ടാണ്, നദീ സംജയില്ല. എണ്ണ നാ എണ്ണ വരത്തില്ലെന്ന്, ഷ്ടുനാഷ്ടു ഇവിടെ എങ്ങനെ വരും, എന്താ അത് പറയുന്നത്, സകാര ടവർഗങ്ങൾക്ക് ടവർഗം വന്നു കഴിഞ്ഞ ഇവിടെ എന്ത് വരും, നകാരത്തിനും നകാരം വരും. പക്ഷെ എന്തുകൊണ്ട് വരുന്നില്ല, എന്ന പദാന്ത ടൗരനാം പദന്താ ടവർഗാത് പരസ്യ സോ ഷ്ടു നസ്യ എണ്ണ. ഇപ്പൊ സുധി ശബ്ദത്തിന് എണ്ണ് വരില്ല എന്ന് പറഞ്ഞപ്പോ ന്യായമായൊരു ശബ്ദം വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, ഏതാണോ സുധി ഉപാസ്യ എന്ന് പറയുന്നിടത്ത് എണ്ണിനെ നിഷേധിക്കത്തില്ലേ, അത് ചോദിക്കാം. സുധി ഉപാസ്യ എന്നുള്ളിടത്ത് ഇഗോ എണച്ചി പ്രകാരം എണ്ണ വരുന്നു, ആ എണ്ണിനെ ഇവിടെ എന്താ പറയുന്നത്, ഏതയോഹോ അച്ചി സുപി എണ്ണ എന്ന് പറയുമ്പോ, അച്ചി സുപി അവിടെ എന്ത് വരുന്നു, സുധി ഉപാസ്യ എന്നിരിക്കുന്നിടത്ത് സുധീഭി ഉപാസ്യ എന്നല്ലേ, അവിടെ സമാസം വരുമ്പോഴത്തേക്ക് സുപ്പ് ലോപിച്ചു വേണം. ആ സുപ്പ് ലോപിച്ചാലും നമ്മൾ എന്ത് പറയും, പ്രത്യേക ലോപേ പരത്തിലിരിക്കുന്നു എന്ന് കണക്കാക്കിയാൽ അതിനെ അന്തർവർത്തിനി വിഭക്തി എന്ന് പറയും. അന്തർവർത്തിനി വിഭക്തി, ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതായ ഒരു വിഭക്തി അവിടെയുണ്ട്. അങ്ങനെ പറഞ്ഞാലോ കുറച്ചുകൂടെ ഉറച്ചു പറഞ്ഞ്, അതിന് പരത്തിലാണ് ഉപാസ്യ, പരത്തിലെന്തിരിക്കുന്നു, ഉപാസ്യയിൽ അച്ചുണ്ട് വിഭക്തിയുണ്ട്, വിഭക്തി ലോപിച്ചു പ്രത്യ ലോകിയെ പ്രത്യ ലക്ഷണം, എന്തായാലും അവിടെ ഇരിപ്പില്ലല്ലോ, തടസ്സമായിട്ട് ഇരിപ്പില്ലല്ലോ. അങ്ങനെ പറഞ്ഞാലോ പദത്തിലിരിക്കുന്നത് എന്താണ്? ഉപാസ്യലവും ഇരിക്കുന്നു. പ്രത്യയം ലോപിച്ചു പോയതുകൊണ്ട് പ്രത്യയ ലക്ഷണം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സുപ്പും ഉണ്ട്, മറ്റേ ഇല്ലല്ലോ, അത് പോയില്ലേ. അങ്ങനെ പരത്തിൽ സുപ്പ്, സുപ്പിന്റെ അച്ചല്ല എന്ന് പറയും. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, സുധി യാ ഉപാസ്യ എന്നെടുക്കും, ബഹുജനം വേണ്ട. ടാ സുപ്പിയ അവിടെ അച്ചാണ് ഇരിക്കുന്നത്, അജാതിയായ സുപ്പാണ് വരുത്തിയിരിക്കുന്നത്. സുധി ചതുർത്ഥിയിൽ എടുക്കുമ്പോഴല്ലേ ഉള്ളു കുഴപ്പം, ബഹുജനത്തിൽ. ഏകജനത്തിൽ എടുത്ത് എങ്ങനെ എടുക്കും? ഇവിടെ ഇപ്പം വന്നില്ലേ സുധി, ഇതിന്റെ ചതുർത്ഥിയിൽ എങ്ങനെ വന്നു? ചതുർത്ഥി ഏകവനം സുധിയെ, തൃതീയ അല്ല തൃതീയ സുധിയ എന്നെടുക്കണം. അപ്പൊ അജാതിയായ സുപ്പ് പരത്തിലുണ്ട്, പ്രത്യേക ലോകയെ പ്രത്യേക ലക്ഷം. ബഹുവനം എടുക്കണ്ട, സുധി അതെല്ലാം പോയി, വിഭക്തി ലോപിച്ചു പോകല്ലോ. പക്ഷെ അജാതിയായ സുപ്പ് പരത്തിലുണ്ട്. അപ്പോൾ എണ്ണിനെ നിഷേധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു നിയമം പറയുന്നത്, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ പറയുന്നത്, ഈ പറഞ്ഞതുപോലെയുള്ള സമാധാനങ്ങളൊക്കെ പറയും. അവിടെ എന്താണ് സുപ്പല്ലേ ഇരിക്കുന്നത്, സുപ്പ് ലോപിച്ചു പോയില്ലേ, അത് ഹലാദിയല്ലേ. അവൻ പറയും അത് ബഹുജനത്തിലാണ് ഹലാദി. അപ്പം ഏകജനത്തെ എടുക്കുക, ഏകജനത്തിലാകുമ്പോൾ സുതിട്ട സുതിയ സുപ്പ് ലോപിച്ചു പോയി. അപ്പോൾ അജാതിയായ സുപ്പാണ് പരത്തിലിരിക്കുന്നത്, പ്രത്യേക പരത്തിൽ ലക്ഷണം സ്വീകരിക്കണം. അപ്പോൾ എണ്ണ എന്നെ നിഷേധിക്കും, അജിസുപി എണ്ണ എന്നൊക്കെ പറയുമ്പോൾ അവിടെ പൊതുവായൊരു നിയമം പറയും, അനന്തരസ്യ വിധർവാ പ്രതിഷേധോവാ. ഒരു വിധി അല്ലെങ്കിൽ പ്രതിഷേധം എന്ന് പറയുന്നത് എവിടെയെങ്കിലും വരുമ്പോൾ അത് അടുത്തുള്ളതിനെ ബാധകമാകും, ദൂരെയുള്ളതിനാകത്തില്ല. എന്ന് പറഞ്ഞാൽ ന ഭൂസുതിയോഹോ എന്ന് പറയുന്ന ഈ സൂത്രം നിഷേധിക്കുന്നത് അജിശ്വരുദ്ധാതു ഭ്രവാമിയോ ഓങ്ങോ കഴിഞ്ഞ് വരുന്ന ഏരനേകാച്ചു അസംഖ്യപൂർവസ്യ എന്ന് പറയുന്ന വിധിക്കുന്ന എണ്ണിനെയാണ്. ആ എണ്ണിനെ എടുക്കാം. എന്തുകൊണ്ട്? അതാണ് അനന്തരം ഉള്ളത്. അതേസമയം യുവാണിച്ച് എന്ന് പറയുന്നത് വളരെ ദൂരെയുള്ളതാണ്. അപ്പം നിഷേധം പറയുമ്പോൾ അങ്ങനെ ദൂരമുള്ളതിൽ പോകരുത്, അടുത്തുള്ളതിനെ എടുക്കാവും. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള സമാധാനം. അനന്തരസ്യ വിധർവ പ്രതിഷേധോവ. വിധി നിഷേധങ്ങൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിനെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്തുള്ളതിനെ നോക്കിയാൽ മതി, ദൂരെയുള്ളതിനാ നിഷേധിച്ചോന്നും പറഞ്ഞാൽ അവിടെ പ്രശ്നം ആരും ഉണ്ടാക്കരുതെന്നാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ വരുന്നത് ഇവരനേകാച്ചു അസംഖ്യപൂർവസ്യ, ഞാൻ ഭൂസ്തുതിയുടെ അടുത്ത് തന്നെ വരുന്നു തന്നെ. അതെ, പാടത്തല്ലേ വരുന്നു. അപ്പൊ അതിനെ നിഷേധിക്കും. ഇഗോണിച്ച് എവിടെ കിടക്കുന്നു? ആ അധ്യായത്തിലെ അല്ല, ആണോ? ആ പാദത്തിലെ അല്ല, ആറ് മൂന്നിലാണ്, ആറ് ഒന്നിലാണ്, അത് ദൂരെയാണ്. അപ്പോൾ വിധി ഈ നിഷേധം അടുത്തുള്ളതിനെ എടുക്കാം, ദൂരെയുള്ളതിനെ നിഷേധിക്കുന്നില്ല. അനന്തരസ്യ വിധ്രുവ, ഇതൊക്കെ പൂർവ്വമീമാംസയിലെ നിയമങ്ങളാണ്. ഒരു കർമ്മം, ആ കർമ്മത്തോടനുബന്ധിച്ച് ഒരു നിഷേധം വന്നു കഴിഞ്ഞാൽ ആ നിഷേധം അടുത്തുള്ള കർമ്മവുമായിട്ടാണ്, ദൂരെയുള്ള കർമ്മവുമായിട്ടല്ല. അതിനെയാണ് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്, അനന്തരസ്യ വിധ്രുവ പ്രതിഷേധുവ. എന്തായാലും അതുകൊണ്ട് ഈ രൂപങ്ങളിലെല്ലാം ബൗറീ സമാസം വരുന്നിടത്ത് നിത്യസ്ഥിരീകരിക്കുന്ന ശബ്ദങ്ങൾ നിസഞ്ജ വരുമോ വരുമില്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അത് പണ്ഡിതന്മാർക്കായിട്ട് വിട്ടയ്ക്കുക, തൽക്കാലം. അല്ലെങ്കിൽ വ്യാകരണത്തിലെ ഉപരി ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ ചിന്തിക്കണം, തൽക്കാലം വേണ്ട. കൂടുതൽ റിസർച്ച് ഒന്നും ആരും നടത്തണ്ട, തലവേദന എടുക്കും. അടുത്ത് വരുന്നത് ഏതാണ്? ഈ കാരാന്തം തന്നെ, സുഖം ഇച്ഛതീതി സുഖീഹി, സുതം ഇച്ഛതീതി സുതീഹി. രണ്ട് ശബ്ദങ്ങൾ കൊടുത്തിട്ടുണ്ട്, സുഖീഹി സുതീഹി. ഇതും കിബന്ധമാണ്. ഖ്യജന്തങ്ങളെന്ന് പറയും, സുഖ മുനക്കെച്ച്. തനിക്ക് സുഖത്തെ ആഗ്രഹിക്കുന്നവനാണ് പറയുന്നത് സുഖീ. ഈകാരാന്തമാണ്. തനിക്ക് പുത്രനെ ആഗ്രഹിക്കുന്നവനാണ് പറയുന്നത് സുതീ. ഇത് സുഖശബ്ദത്തിൽ നിന്നും സുതശബ്ദത്തിൽ നിന്നും ഉണ്ടായി വരുന്ന രൂപങ്ങളാണ്. അതിന് പല പ്രക്രിയകളുണ്ട്. കെച്ച്, കെങ്ങ്, കെഷ്, കിപ്പ് ഇങ്ങനെയൊക്കെ വരുന്ന പ്രത്യേകങ്ങൾ വരുമ്പോഴത്തേക്ക് നാമങ്ങളിൽ നിന്ന് ധാതുക്കളുണ്ടാവും, നാമധാതുക്കൾ. ആ നാമധാതുക്കളിൽ നിന്ന് പിന്നെ രൂപങ്ങളുണ്ടാവും. ജ്ഞാധാതുവിൽ നിന്ന് ജിജ്ഞാസ അങ്ങനെ ഉണ്ടാകുന്നു. ജിജ്ഞാസതേ അങ്ങനെ രൂപം വരുന്നു. പിന്നെ ജിജ്ഞാസു, അതിന് വീണ്ടും സുബന്ധങ്ങളുണ്ടാവും. അതുപോലെ നാമങ്ങളിൽ നിന്ന് ധാതുക്കളുണ്ടായി, ധാതുക്കളിൽ നിന്ന് വീണ്ടും നാമങ്ങളുണ്ടാകുന്നു. അതൊക്കെ നമ്മൾ സിദ്ധാന്തത്തിൽ തന്നെ വിധിയുണ്ടെങ്കിൽ പഠിക്കും, എന്നല്ലേ പറയാൻ പറ്റൂ. എന്നേ സുഖീഹി സുതീഹി. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടു പുല്ലിംഗ ശബ്ദങ്ങളാണ്. അതുകൊണ്ട് പിന്നെ ഇതിന് നദീസഞ്ജ ഉണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കിബന്ധങ്ങളായതുകൊണ്ട് എന്തുണ്ട്? ധാതുത്വം ഉണ്ടെങ്കിൽ പിന്നെ ചിന്തിക്കേണ്ടത് രണ്ടാണ്. ഏത് സൂത്രം വരും? ഏരനേകാച്ചോ. ഇതിലേത് വരും? ഏരനേകാച്ചോ അസംയോഗ പൂർവസ്യാതു. അനേകാച്ചായ അംഗമായതുകൊണ്ട് എണ്ണു വരും. ഇപ്പൊ എങ്ങനെ വരുന്നു? സുഖീഹി സുഖ്യോ സുഖ്യഹ. ഹേ സുഖീഹി സുഖ്യോ സുഖ്യഹ. പിന്നെ സുഖ്യം എല്ലായിടത്തും ഏരനേകാച്ചോ അസംയോഗപൂർവസ്യാണ് വരുന്നത്. സുഖ്യം സുഖ്യോ സുഖ്യഹ. സുഖ്യ ശ്രീഭ്യാം സുഖീഭി സുഖ്യേ സുഖീഭ്യാം സുഖ്യഹോ എന്ന് പറഞ്ഞ ഏതാ സൂത്രം? ഖ്യത്യാത് പരസ്യ ഖി ശബ്ദാഭ്യാം ഹീ ധീ ശബ്ദാഭ്യാം പരസ്യ കൃത ഇണാദേശസ്യ ങസിംഗസൂരത. എന്താണ് ബാക്കി? ഓഹോ, അതിനറിഞ്ഞിരിക്കണം. ഓ വരുന്നു. എന്ത് വരുന്നു? സുഖ്യുഹോ എന്ന് വരുന്നു. സുഖീ അസന്നിരുന്നു. ഇവിടെ ഏരനേകാച്ചോ അസംയോഗപൂർവസ്യ പ്രകാരം എണ്ണുന്നു. സുഖ്യസ്, സുഖ്യസിൽ അകാരത്തിന് എന്ത് വന്നു? ഓ വന്നു. അപ്പൊ സുഖ്യുസ്, ഋത്വവിസർഗം വന്നപ്പോ സുഖ്യുഹു. സുഖീഭ്യാം സുഖീഭ്യാ സുഖ്യുഹു സുഖ്യോഹോ സുഖ്യാം. സുഖീനാം എന്ന് വരത്തില്ല. എന്തുകൊണ്ടാണ്? നദീസഞ്ജ ഇല്ല ഇവിടെ, നിത്യശ്രേണിയമല്ല. സുഖി സുഖ്യോഹോ സുഖീഷു. ഹേ സുഖി ഹേ സുഖ്യോ. ഇതുപോലെ തന്നെ സ്തുതി ശബ്ദവും സുതീഹി സുഖ്യോ സുത്യഹ. ഹേ സുതീഹി സുത്യോ സുത്യഹ. സുത്യം സുത്യോ സുത്യഹ. സുത്യ സുതീഭ്യാം സുതീഭി സുത്യേ സുതീഭ്യാം സുതീഭ്യാ സുത്യോ സുതീഭ്യാം സുതീഭി സുത്യോ സുത്യോ സുത്യാം സുത്യി സുത്യോഹോ സുതീഷു. ഖ്യത്യാത് പരസ്യ വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവിടെ ഖി ശബ്ദാഭ്യ ഖി തീ പിന്നെ ഖീ തീ എന്ന് രണ്ടും പ്രത്യേകം പ്രത്യേകം പറഞ്ഞു. അതിൽ ദീർഘത്തിന് ഉദാഹരണം നേരത്തെ കൊടുത്തില്ല. അവിടെ ദീർഘത്തിന് ഉദാഹരണം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ എടുത്ത് തന്നത്. ഹ്രസ്വത്തിനാണ് നേരത്തെ പറഞ്ഞത്. ഹ്രസ്വത്തിന്റെ ഉദാഹരണം എവിടെയാ വന്നത്? സതി ശബ്ദത്തിന് പറഞ്ഞിരിക്കുന്നത് ശേഷം പ്രതീവത്. ശേഷം പ്രതീവത്വം എന്ന് വെച്ചാൽ പ്രതി ശബ്ദത്തിൽ വരുന്ന പോലെ തന്നെ എണ്ണ വരുന്നു എന്നർത്ഥം. അതിന് ശേഷം പ്രതീവത്വം എന്ന് പറഞ്ഞു. ഇത്രയും കൊണ്ട് ഈകാരാന്ത പുല്ലിംഗം കഴിഞ്ഞു. അപ്പൊ ആ ഇ അടുത്ത ഏതാണ് വരുന്നത്? ഓ സമ്പുർ ഹരിവത് ഏവം ഭന്വാദേഹ. ശംഭു ശബ്ദം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ നേരത്തെ ഗുരുശബ്ദം ശ്രദ്ധിച്ചിട്ടുണ്ട്. ശംഭു ശബ്ദത്തിൽ വിശേഷിച്ച് എന്താ വരുന്നത്? എന്താ വരുന്നത്? വിസഞ്ജ വരുന്ന സൂത്രം ആണ്. അതായത് യൂസ്ത്രാക്യു നദി എന്ന സൂത്രം വരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് നയും വംസ്ഥാനു വസ്ത്രി വാമി മിതി ഹ്രസ്വശ്ച. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ശേഷോ ഖ്യസഗി. അപ്പോ നദീസഞ്ജ വിധിക്കുന്നു, അതിനെ നിഷേധിക്കുന്നു, പിന്നെ വികല്പമായിട്ട് വിധിക്കുന്നു. അതും കഴിഞ്ഞിട്ടാണ് പറയുന്നത് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഗിസജ്ഞ. അപ്പൊ ഇവിടെ ഗിസജ്ഞ കാര്യങ്ങൾ വരും, ഗിസജ്ഞ കൊണ്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന ശംഭു, ശംഭു ഋത്വവിസർഗം വരുന്നു, സുലോഭിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? എന്തോല്ല അല്ലെങ്കിൽ ഹലന്തമല്ല. ശംഭു അടുത്ത് ശംഭു എങ്ങനെ വരുന്നു? പ്രഥമ്യഹു പൂർവസ്വരൂപം ശംഭു. ശംഭവ ഏത് വന്നു? ജസിച്ച, ജസിച്ച വന്നു, ഗുണം വന്നു, അവാദേശം വന്നു. ഹേ എങ്ങനെ വരുന്നു? ഹേ ശംഭു ഏതാ വന്നത്? ഹ്രസ്വസ്യ ഗുണ. പിന്നെ ഹേ ഹ്രസ്വാത് സമ്പുദ്ധി. ഹേ സുലോഭിക്കുന്നു. ഹേ ശംഭു, ഹേ ഗുരു, ഹേ ഭാനോ. അങ്ങനെ വരുന്നു. ചിലരവിടെ വിസർഗം കൂടെ ചേർത്തുകയാണ്, ഹേ ഗുരോഹോ എന്നൊക്കെ പറഞ്ഞു കളയും. അത് വരരുത്. അവിടെ ഏകരസ സമ്പുദ്ധ ഹേ സ്വരൂപിക്കുന്നു. ഹേ ശംഭു ശംഭവ. ശംഭും എന്തു വരുന്നു? ശംഭും ശംഭു ശംഭൂൻ ഏത് വന്നു? പ്രഥമേഹു പുറസോണ തസ്മാസോന. ശംഭുന എന്താ വന്നത്? വിസഞ്ഞുള്ളത് കൊണ്ട് അങ്ങൂന അസ്ത്രീയാം ശംഭുന. ശംഭുഭ്യാം ശംഭുഭി ശംഭുഭ്യാം എന്ന് ദീർഘം എന്തുകൊണ്ടാ വരാത്തത്? സുപിച്ച പ്രകാരം എന്താ വരാത്തത്? അദന്തമല്ല. ശംഭുഭ്യാം ശംഭുഭി. ചതുർത്ഥിയിലെ സൂത്രം വരുന്നത് ഗീർങ്ങിതി. എന്തുവരുന്നു? ശംഭവേ. ഗുണം വന്നായ സൂത്രം വരും ശംഭവേ. ശംഭു ഗുണം വന്നു. ശംഭോ അപാദേശം ശംഭവേ. ശംഭുഭ്യാം ശംഭുഭ്യവ. പഞ്ചമീന ഷഷ്ടിയിൽ ഏത് വരുന്നു? ഗീർങ്ങിതി വരുന്നു. ങസിംഗസോസ്യ പൂർവരുമയകാദേശമായിട്ട് വരുന്നു. അപ്പോ ശംഭോഹോ ശംഭോഹോ. പിന്നെ ശംഭുഭ്യാം ശംഭുഭ്യ ശംഭോഹോ ശംഭോഹോ. അവിടെ സൂത്രം വന്നു ഷഷ്ടി ദ്യോദനത്തില് ശംഭോഹോ ശംഭുനാം. എന്നടത്ത് എന്താ വരുന്ന? ഹ്രസ്വം നദ്യാകുന്നിട്ട് പിന്നെ നാമി ശംഭുനാം. പിന്നെ സപ്തമേകോദനത്തിലെ സൂത്രമാണ് അച്ഛദ്ധേഹി. ആ വരുന്നു പരത്തിൽ, ആ വരുന്നു വൃദ്ധി വരുന്നു. അപ്പൊ എന്ത് വരുന്നു? ശംഭൗ ശംഭോഹോ ശംഭുഷു ഏവം ഭാനു ആകെ. അപ്പൊ ഭാനു ശബ്ദത്തിന്റെ രൂപങ്ങൾ അങ്ങനെ വരും. ഭാനു ഭാനു ഭാനവ ഹേ ഭാനു ഭാനു ഭാനവ. പിന്നെ ഭാനും ഭാനു ഭാനൂൻ ഭാനുന ഭാനുഭ്യം ഭാനുഭി ഭാനവേ ഭാനുഭ്യം ഭാനുഭ്യ ഭാനോഹോ ഭാനുഭ്യം ഭാനുഭ്യ ഭാനോഹോ ഭാനോഹോ ഭാനൂനാം ഭാനൗ ഭാനുഷോ. ഇത് ഉകാരാന്ത ശബ്ദമാണ്. അടുത്ത് വരുന്ന ഒരു ഉകാരാന്ത ശബ്ദമാണ് ക്രോഷ്ടു. ക്രോഷ്ടു എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രോഷ്ടുക. സൃഗാലൻ എന്ന് പറഞ്ഞ ആരാണ്? കുറുക്കൻ. കുറോഷ്ടു മുഖാരാന്ത ശബ്ദമാണ് കുറോഷ്ടു. ഇത് സഹിശബ്ദത്തിൽ സംഭവിച്ച പോലെ തന്നെ സംഭവിക്കും. സഹിശബ്ദത്തിൽ എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? ഏ സൂത്രം വന്ന അവിടെ അനങ്സു, അതായത് ഇകാരാന്തമായ സഹിശബ്ദത്തിന് അനങ്ങി വിധിച്ചിട്ട് നകാരാന്തമാക്കി. ഇവിടെ ഉകാരാന്തമായ ക്രോഷ് ശബ്ദത്തിന് ഇറകാരാന്തമാക്കുന്നു, ക്രോഷ്ട്ര എന്നാക്കുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഉകാരാന്തത്തിന് ഇറകാരാന്തമാക്കിയ പിന്നെ ഇറകാരാന്തത്തിന്റെ പ്രക്രിയയിലാണ് ചെയ്യേണ്ടത്. ആ സൂത്രങ്ങളാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. ഇപ്പോൾ ഉകാരാന്തത്തിൽ നിന്ന് നേരിട്ട് ഇറകാരാന്തത്തിലേക്ക് പോകും എന്നർത്ഥം. അതാണ് അടുത്ത സൂത്രം പറയുന്നത്, ത്രിജ് വത് ക്രോഷ്ടു അസംബുദ്ധു സർവനാമസ്ഥാനെ പരേ. ഇതൊരു അതിദേശ സൂത്രമാണ്. ക്രോഷ്ടു എന്ന് പറഞ്ഞാൽ ക്രോഷ്ടു ശബ്ദം ത്രിജ് വത്താകുന്നു. ത്രിച്ച് എന്ന് പറയുന്നൊരു പ്രത്യയമാണ്. ത്രിച്ചെന്ന് പറയുന്നത് അപ്പൊ അവിടെ നിയമം വരും ഏതാണ്? പ്രത്യേകഗ്രഹണേ തദന്തഗ്രഹണം എന്നുള്ള നിയമം വരുന്നുണ്ട്. തിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിജന്തം എന്നെടുക്കണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കർത്തൃ കൃതാതുവിൽ നിന്ന് തിരിച്ച് പ്രത്യയം വന്നിട്ടാണ് കർത്തൃ എന്നാകുന്നത്. അപ്പൊ കർത്തൃ ശബ്ദം എന്ന് പറയുന്നത് ത്രിജന്തമാണ്. കർത്തൃശബ്ദം ത്രിജന്തം. ഇവിടെ പാണിനി ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകളാണ്. അപ്പോൾ ആദ്യം നമ്മൾ ത്രിച്ചെന്തെന്നറിയണം, പിന്നെ ത്രിജന്തം എന്തെന്നറിയണം. ത്രിച്ചെന്ന് പറയുന്നത് ത്രിചവും സൂത്രം വിധിക്കുന്ന ഒരു ത്രിച്ച് പ്രത്യയമാണ്. ത്രിജന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്തൃശബ്ദം പോലെ, കർത്തൃ ധാതൃ പോലെയുള്ള ശബ്ദങ്ങളാണ് ത്രിജന്തങ്ങൾ. ഇവിടെ ക്രോഷ്ട ശബ്ദത്തിന് പാണിനി പറയുന്നത് ക്രോഷ്ടു എന്ന് പറയുന്ന ഉകാരാന്ത ശബ്ദം ത്രിജന്തം പോലെ ആവണമെന്ന്, അതിലൊരു ത്രിച്ച് പ്രത്യയം വന്നതുപോലെ ആവണമെന്ന്. എന്ന് പറയുമ്പോൾ ക്രോഷ്ടു എന്ന് പറയുന്നത് ഏതുപോലെ ആവണം? ക്രോഷ്ട്ര എന്ന് ആവണമെന്ന്. ഇപ്പൊ ക്രോഷ്ടു എന്ന് പറയുന്ന ശബ്ദത്തിന്റെ സ്ഥാനത്ത് ക്രോഷ്ട്ര എന്ന് പറയുന്നതിനെ ഫലത്തിൽ വിധിച്ചിരിക്കുകയാണ്. പക്ഷെ അത് വിധിക്കുന്നതിനെ അവരെന്ത് പറഞ്ഞു? അത് ത്രിജ് വത് ത്രിജന്തം പോലെ ആവണമെന്ന്. മനസ്സിലായോ? ത്രിജന്തമായ കർത്തൃശബ്ദം പോലെ ക്രോഷ്ടു ശബ്ദം മാറിക്കഴിഞ്ഞാൽ എന്തായി മാറും? എന്താവും? ക്രോഷ്ട്ര ഇർഗാരാന്തമാവും. അതാണ് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ത്രിജ്വത് എന്ന് പറയുന്നത്. അതാണ് വൃത്തി പറഞ്ഞത്. അത് എവിടെ വരാവൂ? അസംബുദ്ധു സർവനാമസ്ഥാനം. സംബുദ്ധി ഒഴികെയുള്ള സർവനാമസ്ഥാനങ്ങൾ പരമിരിക്കുമ്പോൾ ഏതാണ് സർവനാമസ്ഥാനം വിധിക്കുന്ന സൂത്രം? സുടനമും സദസ്യ സ്വാതി പഞ്ചവചനാനി. ബാക്കി സർവനാമസ്ഥാന സജ്ഞാനിശ്വരക്ലീബസ്യ. അത് ഒന്നുകൂടെ വിശദമാകുന്ന അവിടെ എന്താണ്? ക്രോഷ്ടു ശബ്ദസ്യ സ്ഥാനെ ക്രോഷ്ട്ര ശബ്ദ പ്രയോക്തവീത്തി അർത്ഥം. ഇതാണ് ഈ സൂത്രത്തിന്റെ അർത്ഥം. എന്നുവെച്ചാൽ ഈ സൂത്രത്തിനകത്ത് താല്പര്യം അതാണ്. എന്താണ് ക്രോഷ്ട്ര ശബ്ദസ്യ സ്ഥാനം എന്ന് വെച്ചാൽ, ക്രോഷ്ട്ര എന്ന് പറയുന്ന ശബ്ദം പ്രയോഗിക്കേണ്ട സ്ഥാനത്ത്, ക്രോഷ്ട്ര എന്ന് പറയുമ്പോൾ ഉകാരാന്തമായി, അതിന്റെ സ്ഥാനത്ത് എന്ത് പ്രയോഗിക്കണം? ക്രോഷ്ട്ര ഇർഗാരാന്തമായി പ്രയോഗിക്കണം. അതെല്ലായിടത്തും വേണ്ട. സർവനാമസ്ഥാനം പരമിരിക്കണം, സംബുദ്ധി പരമിരിക്കാനും പാടില്ല. അനങ്സോ എന്ന് പറഞ്ഞതുപോലെ തന്നെ അവിടെയും പറഞ്ഞു. എന്താണ് അസർവനാമസ്ഥാനെ? ഇത് രണ്ടും അടുത്തടുത്ത് വരും. വരുമോ? എങ്ങനെ? ആ, അപ്പൊ അടുത്തടുത്ത് വന്നല്ലോ. ഈ സൂത്രത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ. നമ്മൾ ഉകാരാന്ത ശബ്ദമാണ് പഠിക്കുന്നത്. ക്രോഷ്ടു ആ ഒരു ശബ്ദത്തിന് വേണ്ടി പാണിനി ഒരു പ്രത്യേക സൂത്രം ഉണ്ടാക്കി. ആ സൂത്രം പറയുന്നത് ഉദാരാന്തമായ ആ ക്രോഷ്ടു ശബ്ദത്തിന്റെ സ്ഥാനത്ത് ഋകാരാന്തം പ്രയോഗിക്കണം. അങ്ങനെയാണ് രൂപം. അപ്പോ ക്രോഷ്ടു സു എന്നുള്ള എന്തായി മാറി? ക്രോഷ്ട സു എന്നാവും. അടുത്ത് ഋതോങ്ങി സർവനാമസ്ഥാനയോഹോ ഋതോംഗസ്യ ഗുണോ ഗൗ സർവനാമസ്ഥാനേച്ച ഇതി പ്രാപ്തേ വൃദുശന സ്ഫുരുദംസോ അനേഹസാം ച. എന്താണ് ശു ശു ശു എന്നാകുന്നത്? ഇർദുശന സ്ഫുരുദംസോ അനേഹസാം ച. ഇർദുശന സ്ഫുരുദംസോ അനേഹസാം ച. ഇറത്ത് ഉശനസ് പുരുദംസ അനേഹസ്, ഇത്രയും ശബ്ദങ്ങൾ. അതാണ് വൃത്തി പറഞ്ഞിരിക്കുന്നത്. ഋദന്താനാം ഉശനസാദീനാം ച അനങ്സ്യാദ് അസംബുദ്ധൗ സൗ. ഇതാണ് അതിനുമുമ്പുള്ള അവിടെ കിടക്കട്ടെ. ഇതാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. സുപരമിരിക്കുമ്പോൾ ക്രോഷ്ടു എന്നതിന് പകരം ക്രോഷ്ടു എന്നാക്കി. അപ്പോൾ ഋദന്ത ശബ്ദങ്ങൾക്കും പിന്നെ ഉശനസ് പുരുദംസ് അനേഹസ് ഈ മൂന്ന് ശബ്ദങ്ങൾ, ഈ മൂന്ന് ശബ്ദങ്ങൾ ഏതൊക്കെയാണ്? ഉശനസ് പുരുദംസ് അനേഹസ് ഹലന്തങ്ങളാണ്. അതുകൊണ്ട് അത് നമ്മളവിടെ പഠിക്കും. ഹലന്തങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കും. അതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഋത്ത് അതാണ്, ഋദന്തം. ഋത്ത് എന്ന് പറഞ്ഞാൽ ഋദന്തം. അപ്പോൾ ഇത് അംഗാധികാരമുള്ള ഏഴാം അധ്യായമല്ലേ? അപ്പോൾ ഋതം എന്ന് പറഞ്ഞാൽ ഋദന്ത അംഗം എന്ന് പറയും. അപ്പോൾ ഋദന്തത്തിന് അനങ്ങ് വരും. ഋദന്തത്തിന് അനങ്ങ് വരും. അസംബുദ്ധ സു അസംബുദ്ധിയായ സു പരമിരിക്കുമ്പോൾ. അപ്പൊ ക്രോഷ്ട്ര എന്ന് പറയുന്ന ഋദന്തമാണ്. അതിന് അനങ്ങ് വിധിക്കുമ്പോൾ ഏത് സൂത്രം വരും? അനങ്ങ് വിധിക്കുമ്പോൾ ഏത് സൂത്രം വരും? അനുവന്ദിസ്യ, പിന്നെ അനേകാശ സർവസ്യ, പിന്നെ മിച്ച വരും. നകാരം ഇത്ത് അകാരം ഉച്ചാരണാർത്ഥം ശേഷിക്കുന്ന അൻ, നകാരത്തിന് ശേഷമുള്ള അകാരം ഉച്ചാരണാർത്ഥമാണ്. എന്നുവെച്ചാൽ ഇവിടെ അന്നാണ് വിധിക്കുന്നത് ഋദന്തമായതുകൊണ്ട്. അപ്പോൾ ക്രോഷ്ട്ര എന്നുള്ള ഋകാരത്തിന് അന്ന് വരുമ്പോൾ എങ്ങനെയാവും? ക്രോഷ്ടൻ സഖൻ എന്ന് വന്നതുപോലെയായി. ക്രോഷ്ടൻ സൂന്നിരിക്കും. മുമ്പ് പഠിച്ച സൂത്രങ്ങളെല്ലാം വരും. അനങ്സൗരു എന്തുകൊണ്ട്? അത് സവിശബ്ദത്തിന് വിധിച്ചുണ്ട്. പിന്നെ ഏതാ വരുന്നത്? സർവനാമസ്ഥാനേജ അസംബുദ്ധു നേരിട്ടങ്ങ് വരൂ. ഹലോ അന്ത്യാത് പൂർവ ഉപധ ക്രോഷ്ടൻ എന്നിരിക്കുകയാണ്. നകാരത്തിന്റെ പൂർവ്വത്തിലുള്ള അകാരത്തിന് ഉപധാസഞ്ജ വരും. പിന്നെ പരത്തിലിരിക്കുന്ന സൂൻ എന്തുവരും? പരത്തിലിരിക്കുന്ന സൂൻ എന്തുവരും? അപ്രക്തസംജ്ഞ അപ്രക്തയേകാൽ പ്രത്യേക. പിന്നെ എന്തുവരും? ഹൽ ഞാഭ്യോ ദീർഘാസുദിശ്യപൃക്തം ഹൽ, അതങ്ങ് പോകും. പിന്നെ എന്തുവരും? അനുബന്ധിച്ചാണ് വരുന്നത്. സർവനാമസ്ഥാനേജ അസംബുദ്ധു ഉപതയ്ക്ക് ദീർഘം. പിന്നെ നലോപപ്രാതിപതികാന്തസ്യ നകാരലോപം. അപ്പം എങ്ങനെ വരും? ക്രോഷ്ഠ എന്ന് വരും. ക്രോഷ്ഠ ദീർഘത്തിൽ വരും. എന്തുകൊണ്ട്? ഉപതാദീർഘം വന്നു. മനസ്സിലായല്ലോ? ഇതിലെന്താ മനസ്സിലാക്കാതിരിക്കുന്നു എന്നാണ് ചിന്തിക്കുന്നു. ക്രോഷ്ടു എന്നിരുന്നു, അതിനെ ക്രോഷ്ട്ര എന്നാക്കി. ത്രിജ്വത് ക്രോഷ്ടു. ഉർദുശനസ്ഫുരുദംസോ അനേഹസാം ച എന്നുള്ള സൂത്രപ്രകാരം ഋദന്തമായതുകൊണ്ട് അനങ്ങ് വിധിച്ചു. അനങ്ങുന്ന തന്നെ ഇങ്ങോട്ട് വരുന്നത്. സംശയം ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി, നമ്പര് നോക്കാൻ മടിയുണ്ടെങ്കിൽ നോക്കണ്ട. ആ അത് തന്നെ ഇങ്ങോട്ട് വന്നത് അനങ്ങുസവം. അപ്പൊ ക്രോഷ്ഠ എന്ന് പറയുന്ന ക്രോഷ്ഠൻ എന്നായി. പരത്തെ സു ഇരിക്കുകയാണ്. സുവിന് അപൃക്ത സംജ്ഞ വന്നു, ക്രോഷ്ഠന്റെ അകാരത്തിന് എന്താണ് ഉപദാസഞ്ജ വന്നു. ഹൽഞാഭ്യോ ദീർഘാസൃക്തം മത്സൂ ലോപിച്ചു പോയി. ഉപതയ്ക്ക് ദീർഘം വന്നു. സർവനാമസ്ഥാനേജ അസംബുദ്ധ നകാരത്തിന് ലോപം വന്നു. ക്രോഷ്ഠ ശ്രദ്ധിച്ചല്ലോ, ക്രോഷ്ഠ നിർവ ശ്രദ്ധിച്ചെങ്കിലും ഇവിടെ വരദരാജ പണ്ഡിതത്തിൽ പറയുന്നത് സർവനാമസ്ഥാനേജ അസംബുദ്ധ പ്രകാരമല്ലേ നമ്മൾ ഉപതയ്ക്ക് ദീർഘം വിധിച്ചത്, അതുപോലെന്നാണ്. വേറെ ഒരു സൂത്രമുണ്ടെന്നാണ്. അതായാലും മതി, പക്ഷേ അത് പോരാന്നാണ്. അതിൽ നിന്ന് കുറച്ചുകൂടെ നല്ല വൃത്തിയുള്ള ഒരു സൂത്രമുണ്ടെന്നാണ്. ഏതാണ്? അപ്തൃൻ തൃച്ച് സ്വസ്ത്ര നപ്തൃ നിഷ്ഠ തൊക്ഷു ക്ഷത്ര ഹോത്ര പോത്ര പ്രശാസ്ത്രാ. ഏതിനാ കൂടുതൽ വൃത്തിയുള്ളത്? നമ്മൾ കാര്യം സാധിച്ച സൂത്രം പോരെന്നാണ്. ഇതാണ് കുറച്ചുകൂടി നീറ്റായ സൂത്രം. ഒന്ന് വായിച്ചേ. എല്ലാവരും വായിച്ചു, പക്ഷെ പലതായിപ്പോയെന്നേ ഉള്ളൂ. ഒരു സൂത്രം തന്നെ എല്ലാവരും വായിക്കണം. നമ്മൾ എളുപ്പത്തിൽ കാര്യം സാധിച്ചു, പക്ഷെ പോരെന്നാണ്. അപ്തൃൻ തൃച്ച് സ്വസ്ത്ര നപ്തൃ നേഷ്ട്ര തൊഷ്ട്ര ക്ഷത്ര ഹോത്ര പോത്ര പ്രശാസ്ത്രണ. ഇത് കണ്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഇതിലും വലുത് വരാനിരിക്കുന്നേ ഉള്ളൂ. വരാനിരിക്കുന്നതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതാണ്. അപ്തൃൻ തൃച്ച് അപ് അപ് ശബ്ദമാണ്. അപഹ ജലമെന്നുള്ള അർത്ഥത്തിലുള്ള ശബ്ദം, അതിന്റെ ഉപതയ്ക്ക് ദീർഘം വരുമെന്നാണ്. പിന്നെ പറയുന്നത് തൃൻ തൃച്ച്, രണ്ട് പ്രത്യയങ്ങളാണ് ഇവിടെ. ഇപ്പൊ തൃച്ചാണല്ലോ, കാരണം എന്ത് പറഞ്ഞു? ത്രിജ്വത് ക്രോഷ്ടുഹു. ഇപ്പൊ ക്രോഷ്ഠ എന്ന് പറയുന്നതിനെ നമുക്ക് ത്രിജന്തമായിട്ട് എടുക്കാം. അതുപോലെ തൃൻ എന്നൊരു പ്രത്യയമുണ്ട്. പിന്നെ വരുന്ന ശബ്ദങ്ങളെല്ലാം ഓരോ ശബ്ദങ്ങളാണ്. സ്വസ്ര സ്വസാ ശബ്ദം, നപ്തൃ നപ്ത, നേഷ്ട നേഷ്ഠ, ത്വഷ്ട ത്വഷ്ഠ, ക്ഷത്ര ക്ഷത്ത, ഹോത്ര ഹോത്ത, പോത്ര പോത്ത, പ്രശാസ്ത്ര പ്രശാസ്ത, ഇത്രയും ശബ്ദങ്ങൾ. ഇത്രയും ശബ്ദങ്ങളുടെ അതില് അപ്പ് തുടങ്ങിയ ശബ്ദങ്ങളിൽ തൃന്നും തൃച്ചും ഒഴികെയുള്ളത്. തൃന്നും തൃച്ചും രണ്ട് പ്രത്യയങ്ങളാണ്. അത് വരുമ്പോൾ പ്രത്യേക ഗ്രഹണേ തദന്ത ഗ്രഹണം അതെടുത്തോണം. ബാക്കിയുള്ള ശബ്ദങ്ങളാണ്. അതുകൊണ്ടാണ് അപ്പ് ദീർഘം വന്നിട്ടാണ്. ആപഹ ആപഹ എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെ? ആ സീതസ്പർശം. ആപഹ എന്ന് ദീർഘം വന്ന് ഈ സൂത്രം കൊണ്ടാണ് ആപഹ. ബാക്കി ത്രിജന്തങ്ങൾ, ഈ ത്രിജന്തം ആയതുകൊണ്ടാണ് കർത്ത ഭോക്ത അവിടെയൊക്കെ ഈ സൂത്രപ്രകാരമാണ് ദീർഘം വരുന്നത്. ഹൃദന്ത ശബ്ദങ്ങളാണ് ഈ പ്രക്രിയ തന്നെ വരുന്നത്. ഹൃദന്തമായോണ്ട് അനങ്ങ് വരുന്നു. സുലോപിച്ച് നഗാരം ലോപിച്ച് ഈ സൂത്രഭഗവതാദൃമെന്ന് കർത്ത ഭോക്ത ഇങ്ങനെ വരുന്നു. ഹൃദന്ത ശബ്ദങ്ങളെല്ലാം അതാണ്. അപ്പൊ ഇവിടെ തൃന്ന് തൃച്ച് എന്ന് പറയുന്ന രണ്ട് പ്രത്യയങ്ങളാണ്. പ്രത്യയാന്തങ്ങളെ ഗ്രഹിക്കണം. ആ പ്രത്യയാന്തത്തിന് ഉദാഹരണമാണ് ഇപ്പം നമ്മൾ പഠിക്കുന്ന ക്രോഷ്ഠ ശബ്ദം. ബാക്കിയുള്ള ശബ്ദങ്ങളെല്ലാം എന്താണ്? അപ്പ് സ്വസ്ത്ര നത്ര നേഷ്ട്ര തൊക്ഷ ക്ഷത്ര ഹോത്ര പോത്ര പ്രശാസ്ത്ര ശബ്ദങ്ങൾ. ഇതിന്റെ എല്ലാത്തിന്റെ ഉപതയ്ക്ക് ദീർഘം വരും. ബാക്കിയുള്ള ശബ്ദങ്ങൾ നമ്മൾ വരുമ്പോൾ നോക്കിയാൽ മതി, ഇതെല്ലാം വരും. എല്ലാ ശബ്ദങ്ങളും വരും, അവിടെ നമുക്ക് പഠിച്ചാൽ മതി. ഇപ്പോഴേ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണ്ട. ഇവിടെ ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? അബാധീനാം ഉപാധ്യായ ദീർഘോ അസംബുദ്ധോ സർവനാമസ്ഥാനേ. വൃത്തി എല്ലാവരും വായിച്ചു, സൂത്രം ഇതുവരെ ആരും വായിച്ചില്ല. ആ എന്നാ വായിച്ച്. വായിച്ചത് പോലെയും തോന്നുന്നു, എനിക്ക് വായിച്ചില്ല എന്നും തോന്നുന്നു, ഉറപ്പ് വരുന്നില്ല. അപ്തൃച്ച് സ്വസ്ത്ര നപ്തൃ നിഷ്ഠു തൊഷ്ട ക്ഷത്രു ഹോത്ര പോത്ര പ്രശാസ്ത്രഗണ. എല്ലാവരും വായിച്ച ഒരു ശബ്ദമേ ഉള്ളൂ, പോത്ത്. അത് തെറ്റുകൂടാതെ എല്ലാവരും വായിച്ചു, അത് പോത്തല്ല പോത്രയാണ്. തമിഴിലും പോത്തെന്നാണോ പറയുന്നത് അല്ലേ? പിന്നെ എല്ലാവരും ഇങ്ങനെ കറക്റ്റായി വായിച്ചു. അബാധീനാം ഉപധായ ദീർഘോ അസംബുദ്ധു സർവനാമസ്ഥാനേ. അപ്പൊ സർവനാമസ്ഥാനേ അസംബുദ്ധു എന്നുള്ള സൂത്രപ്രകാരമല്ല അടുത്ത് തന്നെ വരുന്ന ഇത്, ഇതിന്റെ അടുത്ത് തന്നെ സർവനാമസ്ഥാനേജ അസംബുദ്ധവും ഈ സൂത്രത്തിന്റെ അടുത്ത് തന്നെ. ഇടയ്ക്കിടയ്ക്ക് മറിച്ച് നോക്കുന്ന ഒരു പ്രയാസമാണ്. മുമ്പ് നമ്മൾ ആ സൂത്രം കൊണ്ടാണ് കാര്യം സാധിച്ചത്. പക്ഷേ ഇവിടെ പണ്ഡിതർ പറയുന്ന എന്താണ്? അത് പോരാ, ഈ സൂത്രം കൊണ്ട് തന്നെ ഉപദേക്ക് ദീർഘം വരണം. തൃ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നുണ്ട്, മറ്റു വിശേഷമായിട്ട് വിധിച്ചിരിക്കുന്നുണ്ട്. ത്രിജന്തത്തിന് ഇതുകൊണ്ട് തന്നെ വരണം. ഇപ്പൊ രൂപത്തിന് വ്യത്യാസമൊന്നുമില്ല. ക്രോഷ്ഠ എന്ന് തന്നെ സൂത്രം ഇത് വന്നു എന്നേ ഉള്ളൂ. ക്രോഷ്ഠ ഉപദാദീർഘം ഈ സൂത്രം കൊണ്ട് വരുന്നു. സർവനാമസ്ഥാനേജ അസംബുദ്ധു എന്നുള്ള സൂത്രം കൊണ്ട് വന്നാലും ദോഷമൊന്നുമില്ല. പക്ഷെ പരമായതുകൊണ്ടും വിശേഷമായതുകൊണ്ടും ഇത് വന്നിട്ട് ക്രോഷ്ഠ എന്ന് വരും. ഉപതയ്ക്ക് ദീർഘം വന്നു, ബാക്കിയെല്ലാം എങ്ങനെ സുലോഭിച്ചു നലോപം വന്നു, അതൊക്കെ സഖി ശബ്ദത്തിൽ വന്നതുപോലെ തന്നെ. വിശേഷം ഇത്രയേ ഉള്ളൂ, സഖി ശബ്ദത്തിൽ അവിടെ അനങ് സ്വപ്രകാരം അനങ് വന്നു സഖനെന്നായി. ഇവിടെ ക്രോഷ്ഠൻ എന്നാകുന്നത് ഋതു ഉശനസ് പുരുദംസോ അനേകസ്താംസ് എന്നുള്ള സൂത്രപ്രകാരം. പിന്നെ ക്രോഷ്ഠനാദ്യം എന്താക്കി? ക്രോഷ്ഠെന്നാക്കി. അതിന് വേറെയും പ്രയോജനങ്ങളുണ്ട്.